ശ്രീമുഖീ വാത്സല്യാമൃതലക്ഷ്മീസുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീമധുചിത്തസേ അമൃതാനന്ദാത്മികാംഗീശ്വരീ വാക്യകാരം സർവജി ഭാഷ്യകാരം അഗഞ്ജലി പാണിനി സൂത്രകാരം ച പ്രണതോസ്മി ഹൃദയം. ോട്ട് ലോട്ട് കേനസൂത്രേണ ഭവതി ലോട്ടിച്ച ഗുപു ലോട്ട് ഇതി സ്ഥിതേ കിം ഭവതി ഗുപു ധൂപ വിച്ഛുപണി പനിഭ്യ ഗുണ ആയ ഇത്യസ്യ ആർദ്രസഞ്ജ്ഞാ അസ്തി വാ അസ്തി ആദ്യാദിന ശേഷം ഇതിനേന എത്ര വികൽപ്പൻ ഗുപ് ആയതി സ്ഥിതി അർദ്ധാതുക സംജ്ഞ ശിവ ധാതോരീതി വിഹിതസ്യൈവ അർദ്ധസഞ്ജ്ഞാ ഭവതി അത്രയേവം വിഹിതത്വഭാവാത് അർദ്ധധാതുസഞ്ജ്ഞാ നാസ്തി അത്ര സ്വാർത്ഥവിഹിത ഗുപ് ആയ ഇത്യത്ര ഗുപു ധൂപ വിച്ഛി പണി പണിഭ്യ ആയ ധാതോ അത്ര അർദ്ധാതു ശേഷ ഇത്ര അത്ര കിമുക്തം ധാതോ ഇതി നിർദ്ദിഷ്ട ധാതോ ഇതി വിഹിത അത്ര ധാതോ ഇതി ഉക്തം അസ്മിൻ സൂത്രേ ധാതോ അത്ര സൂത്രേ ധാതോ ഇതി അത്ര ധാതോരിതി വിഹിതത്വം നാസ്തി അത്ര ഗുപു ധൂപ വിച്ഛിപണി പനിഭ്യ ഏഭ്യായ പ്രത്യേക കൃതാനത് ധാതോരിതി അതഃ ഏവഞ്ച പുഗന്ധലഘുപദസ് ചെയ്ത് ഗുണം കഥം ഭവതി തത്ര കിമുക്തം സർവധാതുക ആർദ്ധധാതുകയോ പരേ ഏവ ഭവതി ഏവം ച ഗുപ് ആയ ഇത്യത്ര കഥം പുഗന്ധലഘുപദസ്യ ഗുണം ഭവതി കിന്തു അത്ര പ്രഥമേവ ഗോപായതി ഇതി ഭവതി തത്കഥം. കർത്തരിശപ്പ് ധാതുഃ ഭവതി ഗുപ്പ് ഇത്യതഃ ഗുപ്പു ധൂപവിച്ചിപണിഭ്യായ ഇത്യനേന ആയ പ്രത്യേക കൃതേ സനാദ്യന്ത ധാതു ധാതുത്വ തതഃ ലട്ടി കൃതേ. കർത്തരിശപ്പ് ഇതി സത്വ ഭവതി ശപ്പിക്കൃത ഗോപായ ശപ് അതോണേ ഗോപായ തിപ്പ് ഗോപായതി ഇത് സിദ്ധ്യതി. ഗോപായതി ഇത് സിദ്ധ്യതി. അത്ര അർത്ഥവാസഞ്ജ അത്യേവ ഗുപ്തിക്കിഭ്യസൻ ഇത്യാദിഷു അർത്ഥവാസഞ്ജ അസ്ഥി ധാതോ കർമ്മണ സമാനകർത്തവാദിച്ഛായാം ധാതോ ഇത്യനുവൃത്തിയ ധാതോ വിഹിതത്വ ആയിത്യസ്യ അർത്ഥവാസഞ്ജ അസ്ഥി കിന്തു ഇടാകമോ നാസ്തി കസ്മാ അജാതിത്വ ആയതി വരാതിരുന്ന സനാദിഷു പ്രത്യേകിഷു പരേഷു തത്ര അർദ്ധവസഞ്ജ അസ്ഥിയേവ കിന്തു വലാദ്യഭാവേ ഇട്ടുന്നാസ്തി അത് സർവധാത അർദ്ധാദയോ അഥവാ പുകന്തലോ വിസിജ ഇത്യാദി സൂത്രാണാം പ്രവൃത്തി ഭവത്യേവ. അതഃ ഗോപായ ശപ്പ് തിപ്പ് ഗോപായതി ഇതേവ ഭവതി. ഗോപായതി ഇത്യത്ര കിം ഭവതി പേരു ഗോപായതു അനന്തരം ഗോപായ താദിത്യേത്ര തുഹ്യോ താദങ് ആശിഷി അവിടെ ഗോപായ സർവത്ര ശപ്പ് ഭവതി ശപ്പി കൃതേ അനന്തരം കിം ഭവതി അതോ ഗുണേ ഗോപായതു ഗോപായ തിക്തസ് ഇത്യത്ര കിം ഭവതി ലോഡോ ലംഗ്വത് തസ്ദമിവാം താം ഗോപായ താം ഗോപായ ജി ഇത്യത്ര ഛോന്ദ ഗോപായ അതോ ഗുണേ ഗോപായ ശപ്പ് അതോ ഗുണേ പുനഃ ഗോപായന്തു ഇത്യത്രാവി അതോ ഗുണേ ഗോപായന്തു ഗോപായതു ഗോപായതാത് ഗോപായതാം ഗോപായന്തു ഗോപായ ശിപ് ഇത്യത്ര അതോ ഹേ ഗോപായ ഗോപായ താദിത്യത്ര സേർഹ്യപിച്ച തുഷ്യോതാദം ശിഷ്യനേദസ്യം ഗോപായ താ ഗോപായ മധ്യവർഷ ദ്വിവദനെ ഗോപായ തം ഗോപായ ഗോപായ മിപ്പ് ഗോപായ മേർനി ഗോപായ നീത്യത്ര ആടുത്തമസിപ്പിച്ച ഗോപായ ആ നീത്യത്ര പിംഭവതി ഗോപായാനി അകസവർണി തീർന്ന ഗോപായാനി ഗോപായാമ ഇത്യത്ര നിത്യംഗിത ലോട്ടോ ലംഗ്വത് നിത്യംഗിത ലംഗി ഗോപായ സർവം പൂർവദേവ ലുങ് ലംഗ് ലിംഷു അടുദാത്തമ ആ ഗോപായ തീ ഇത്യത്ര ജോന്തോകാന്തശ്ലോക അഗോപായ അന് ഇത്യത്ര അഗോപായ മധ്യപുഷേകം അഗോപായ അഗോപായ അത്ര അന്യത് രൂപം പൂർവത്ര രൂപത്രയം നിർദ്ദിഷ്ടം അത്ര തസ്മാത് നിത്വഭാവ കസ്മാത് രൂപാന്തരം ന ഭവതി ആർദ്ധധാതുകത്വഭാവ അത്ര ഉപായ ഇത്യസ്യ ധാതുത്വ ഗോപായ ഇത്യത്ര ആയഹ ബുബു ദൂബു വിച്ചിപണി വനിഭ്യ ഇത്തനേന കൃത ആയപ്രത്യയസ്യ വൈകല്പികത്വം ആയാദയ ആർദ്ധദാതുവ വാ ഇത്തനേന കൃത അത്ര ആർദ്ധദാതുവത്വം നാസ്തി കിന്തു കിമസ്തി അത്ര സർവധാതുകത്വം സർവധാതുകം അത്ര കിം സാർവധാതുകം കിം അത്ര അർദ്ധധാതുകം സർവധാതുകം കിം ഷപ്പ് അർദ്ധാതുക വിവക്ഷായം ആയാദയ അർദ്ധാത് ഗോപ അത്ര ഗോപായ ശപ് വിധീയത ശപ് സർവധാതുകത്വ അത്ര അർദ്ധധാതുകസ്യ പ്രാപ്തിരപി നാസ്തി അർദ്ധധാതുകത്വ അഭാവ അത്ര ആയപ്രത്യയസ്യ വികല്പോപി നാം അതഹ ഗോപായ ഇതി ഏക ഏവ രൂപം തദഹ പ്രത്യേകത ഗോപായതി അഗോപായത് ഇത്യേവ ഭാവി വിധിലിംഗി ഗോപ് ആയ ഗുണ ഗോപ് ആയ ലിംഗകേന സൂത്രേണ ഭവതി വിധി വിധിനിമിത്ത സംപ്രസന പ്രാപ്തേഷു വിധിലിംഗി കൃതേ ഗോപായ ശത്രുകൃതേ ഗോപായ ആയിത്യത്ര കിം ഭവതി ഗോപായ ആയിത്യത്ര അതോ ഗുണി ഗോപായ തിപ്പിത്യത്ര യാസു പ്രസംഗദേശു ഉദാത്തോ നീച്ച ഇതി യാസു കൃതേ ഗോപായ ഗോപായ യാസിത്യത്ര കിം ഭവതി അതോ യയോ ഇതി ഈയ കൃതേ ഗുണേ ധാതോ കർമ്മണ സമാനകർത്തൃ അധിച്ഛായം വാ ഇതി സൂത്ര ധാതോ ഇതി അധികൃത്യ വിധാനാത് സന്തോഷിയുടെ കാര്യമാണ് പറഞ്ഞത്. വ്യാഖ്യാനമേവ ക്രിയതേ അർദ്ധസാധു സന്യാസ്തി സിദ്ധാന്തമുദ്ധി വ്യാഖ്യാനം ഇതാനും ക്രിയതേ അത്ര അർദ്ധസാധു സന്യാസ്തി അതഃ സർവധാതാർത്ഥിവ ഗുണകൃതഃ. ഗോ പുകന്തലുവദസ്യ സർവധാതു അർത്ഥിവ ഇത്യാദി സൂത്രാണാം ആയപ്രത്യയ പരേ പ്രാപ്തിരസ്തി. ഗോപാത്ര കിം ഭവതി ലോപവ്യർവിലേക്കാർലോപേ ഗോപായേത് സുധാടിക വർത്തതേ സംസ്കൃതടിക തത്ര സർവേഷാം രൂപാണ പ്രക്രിയ ദത്ത സുധാട്ടിക. അത്ര കോപി സംശയ അസ്തി ചേത് സുധാട്ടിക ദ്രഷ്ടവ്യ തത്ര പ്രക്രിയ സംസ്കൃതഭാഷായ ദത്ത. ഗോപായേ സർവത്ര ഗോപായേ താം ഇത്യത്ര ലഘുവിരുളി ഗോപായേ താം ഗോപായേയു ജീത്യത്ര കിം ഭവതി ജേർജസ് ഗോപായേയു ഉസ് ഗോപായേയുഹു ഗോപായേയു സിപ് ഇത്യത്ര ഇതസ്ഥ ഇതി കാരലോപേ കൃതേ അതാ ഗോപായേത് ഗോപാഹു അത്ര യകാരദ്വയമസ്തി പൂർവത്ര യകാരസ്യ ലോപോ വിർവലീത്തിനേന ലോപസ്യ സത്വ അത്ര ഏകയകാരമേവ കിന്തു ഉസ് ഇതി അകാരപരകത്വ അത്ര യകാരദ്വയം ശ്രൂയത്തെ അത ഗോപായേയുഹു ഗോപായേഹ അത്രാവി യകാരം ലുപ്തം ഗോപായേഹ അത്ര അത്ര ഈയത്യസ്യകാരസ്യ ലോപോർവലീത്യനേന ലോപഃ കിന്തു ആയത്യസ്യകാരഃ ശ്രൂയതെ അത ഗോപായേഹ ഗോപായേഹ അത്ര ഏകാരഃ ആയത്യസ്യകാരഃ ആയി പ്രത്യസ്യകാരഃ ഗോപായേതം അത്രാവി ആയത്യസ്യകാരേ ഗോപേത ഗോപായേയം ഇത്യത്ര യകാരദ്വയം ആയത്യസ്യകാരം ഈയത്യസ്യ അകാരപരകത്വാ അത്രാവി ലോപോ വ്യർവലീതിന പ്രവർത്തത്തെ ഗോപായേയം ഗോപായേവ ഗോപായേവ ഇത്യത്രാവി ഈയത്യസ്യകാരസ്യ ലോപഃ കൃതഃ ആയത്യസ്യകാരഃ ശ്രൂയതെ ആശയലിംഗേന സൂത്രേണ ക്രിയതേ ആശയശീലിംഗേ കൃതേ ഗുപ് ഇതി ധാതോ ഗുപ് ധൂപ വിച്ചിപണി വനിഭ്യ ആയഹ ഇതി ആശ്യ ആയ പ്രത്യേ പ്രാപ്തേ കിം ഭവതി സൂത്രം ആയാദയ അർദ്ധാപേക്ഷായാം ആയപ്രത്യയസ്യ വികല്പഃ അത്ര അർദ്ധധാതുകത്വം കേന സൂത്രേണ പ്രാപ്നോതി കേന സൂത്രേണ ലിംഗാശുഷി ലിംഗാശുഷി തേന സൂത്രേണ അത്ര അർദ്ധധാതുകത്വം പ്രാപ്നോതി അത അർദ്ധാതുപേക്ഷായാം വികല്പേന ആയാതെ ആയ പ്രത്യേ പരത്വേന കൃതേ ഗുപ് ആയ ഇത്യത്ര പുഗന്ധ ലഘുപുഗന്ധസ്യചൈതന്യേന ഗുണേകൃതേ ഗോപായ തിപ് ഇതി സ്ഥിതേ കിം ഭവതി ഇതശ്ചൈതന്യേന ഇക്കാരലോപേ കൃതേ കിം ഭവതി യാസത് പരസ്മൃതേഷു ഉദാത്തോങ്ങിച്ചിംഗാശിഷിത്തിനേന സൂത്രേണ കസ്യ അർദ്ധധാതുകസംജ്ഞാ ഭവതി തദാഗമഭൂതേണ ഗൃഹ്യത്തെ ന്യായേന യാസുഡിത്യസ്യാവി അർദ്ധധാതുകത്വാത് അത്ര അർദ്ധധാതുക പരത്വാത് ഗോപായ യാസിത്യത്ര അതോലോപഃ അകാരലോപേ ഗോപായ യാസ് ഗോപായ്യാത് ഏകാരസ്യ സംയോഗം വർത്തതെ ഗോപായ ഇത്യസ്യ ആയപ്രത്യയസ്യ ഏകാരസ്യ ഏവം യാസുദിത്യസ്യ ഏകാരസ്യാപി സംയോഗകൃതെ ഗോപായ്യാത് സർവത്ര ഗോപായ യാസ് ഇത്യത്ര അതോ ലോപേ ഗോപായ്യാസ് അനന്തരം ഗോപായാസ്താമിത്യത്രകിംഭവതി ഗോപായാത് ഗോപായാസ്താം ഗോപായാസ് ഗോപായാസ്യത്രോകേ അന്തിമസകാരസർഗേ ഗോപായ്യാ ഗോപായാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ്വാസ ഗോപായ്യർത്ഥം ഗോപായ്യസ്ഥ ഗോപായ്യഹ ഗോപായ്യസ്ഥം ഗോപായ്യസ്ഥ ഗോപായ്യസ്ഥ ഗോപായ്യസ്ഥം ആയപ്രത്യേകൃതേ ഏവം ഭവന്തി രൂപാണി ഹിന്ദു ആയാദേഹ ആർദ്ധധാതുകേ വാ ഇതി തുക്ത്വാ ആർദ്ധധാതുക അഭാവേ ഗുപ് ടി ഇത്യത്ര കിം ഭവതി ഗുപ് ടി ഇത്യത്ര കിം ഭവതി ആശയല്ലെങ്കിൽ ഗുപ് ടി ഇതി സ്ഥിതി കിം ഭവതി കർത്തരി ശബ്ദ ആശയർലിംഗി ഗുപ് തി സ്ഥിതേ കിം ഭവതി കിദാശിഷേതി കസ്യ കിത്വം ഭവതി കിത്വാർത്ഥം കിം കരണീയം പ്രഥമത യാസുദ്ധാഗമാണ് കിദാശിഷി ഇത്യനേന യാസുദ്ധ കിത്വാത് കിം ന ഭവതി ഗുണഃ കേന സൂത്രേണ ഇംഗിത് ചൈതന്യേന ഗുണനിഷേധ ക്രിയതേ ഗുണസ്യ പ്രാപ്തി കഥം ഭവതി പുഗന്ധലവസ്യ ഇതി പ്രാപ്തസ്യ ഗുണസ്യ ഇംഗിത് ചൈതന്യേന നിഷേധേ കൃതേ ഗുപ് യാസ്തി ഇത്യത്ര ഇതസ്യതി ലോപേ ഗുപ്യാ അത്ര അർദ്ധാവസ്യട്ട് വലാതേ ഇതി കസ്മാന്ന ഭവതി ലിംഗാശി ഇത്യനേന ആർദ്രസഞ്ജാസ്തി ലിംഗാശിഷിത്യനേന ആർദ്രസഞ്ജാസ്തി കിന്തു ഇടാഗമ ന ഭവതി കസ്മാത് ഗുപു ധൂപ വിച്ഛിപണി പരിഭ്യായത്യനേന സൂത്രേണ വികല്പേന ഇടാഗമ ക്രിയതെ കിന്തു അത്ര ന ഭവതി കസ്മാത് അത്ര വലാദിത്വം നാസ്തി യയ് ഇടാഗമ ന ഭവതി ഗുപ് ഗുണമഭിന്ന ഭവതി ഗുപ് യാസ്തി ഇത്യത്ര സകാരസ്യ കിം ഭവതി ഗുപ്യാത്രാപ്തിരവിനാസ്ത്ര ലോകേ സ്കോ സംയോഗാദ്യരന്തിജ സകാർ ലോകേ അന്തിമ സകാരത്തെവം രൂപാണി ഭവന്തി ഗുപ്യാത് ലുങ് കേന സൂത്രേണ ഭവതി ഗുപ്ധാതുഃ അത്ര സിച്ചഹവിദത്വാർത്ഥാദുശേഷനോതി അധ ആർദ്രാദുപക്ഷായം പൂർവത്ര ആയ ഇതി വികൽപ്പേന ഭവതി ആയ ഇത്യസ്യാപി ആർദ്രസംജ്ഞാത്വാദ് ഗുപ് ഇത്യത്ര പുഗന്ധലഗുപത്തസ്യ ചൈതന്യേന ഗുണേ കൃതേ ഗോപായ ഗോപായ ഇത്യസ്യ അനേകാചിത്വാ ഏകാചുപദേശാനുദാതത്തിനേന നിഷേധ ന ഭവതി സ്വർജി സൂതി സൂയതി ധൂന്യതി ഉദിതവത്തിനേന വികല്പമപി ന ഭവതി കസ്മാത് അത്ര ഗോപായ ഇതി ധാതു ഭവതി തത്ര ഉദിത്വം നാസ്തി ഗുപ്പു ഇത്യസ്യ ഉദിത്വാ തസ്യേവ വികല്പഃ ഭവതി അത്ര ഗോപായ ഇത്യസ്യ നിഷേധ ന ഭവതി ഏവമേവ വികല്പോ വിനാ നാസ്തി അതഃ ഇട്ട് ഇട്ടിക്കൃതേ ഇട്ട് സിച്ച് ഇട്ട് തീത്യത്ര ഇക്കാരസ്യ ഇതശ്ച ഇടയിട്ടിത്തിനേന സിജലോപേ സിജലോപേകാദശി സിദ്ധോ വാചിത്തിനേന സിദ്ധി സിദ്ധി സിദ്ധിത്വേ അഗസവർണ ദീർഘയിത്തിനേന ദീർഘകൃതേ ഗോപായ ഗോപായ ഇത്യത്ര ആർദ്ധധാതു പരത്വാത് അതോ ലോപ ഇത്തിനേന അകാരലോപേ കൃതേ പരത്വേന സിചികൃതേ ഇടാഗമേ കൃതേ തസ്യ ആർദ്ധധാതുകത്വാത് അത്രാപി അതോലോപ ഇതി ഭവതി ഗോപായ ഇത്യത്ര അന്തിമാകാരസ്യ ലോഭഃ ഭവതി പരത്ര അതി ഇത്യസ്യ ഇതസ്ത ഇതി ലോപേ കൃതേ അവക്തത്വാത് തസ്യ അസ്തിസ്യ ജോ അവൃക്തേ ഇത്യനേന ഈടി കൃതേ ഇടഃ പരസ്യ സിചഃ ഈടി പരത്വാത് ഇട ഈട്ടിത്യനേന ലോപേ കൃതേ തസ്യ അസിദ്ധത്വേപി സിജ് ലോപ ഏകാദേശേ സിദ്ധോ വാച്യഃ ഇതി നിയമാത് തസ്യ സിദ്ധിം കൃത്വാ ഈ ഇത്യത്ര അഗസവർണ ദീർഘ കൃതേ അഗോപായ ഈത് അഗോപായീത് ഇത് രൂപം ഭവതി. ഗോപായീത് അത്ര വധവൃജ ഹലന്തസ്യ അചഹ ഇത്തനേന വികൽപ്പേന ഇട് ഭവതി വാ ഇത്തനേന ഗോപായിത്യത്ര വധവൃജ ഹലന്തസ്യ ഇത്തനേന വൃത്തി ഭവതി വാ തസ്മാ ഹലന്തത്വ ഭാവ അതോ ഹലാദേർ ലഘോ ഇത്യപി സൂത്രമസ്തി തസൂത്രം കിം ക്രിയതേ വികൽപ്പേന ഇടാകുന്ന തസ്യ പ്രവൃത്തിൽ അത്ര ഭവതി വാ വികൽപ്പേന വൃദ്ധി അതോ ഹല വികൽപ്പേന വൃദ്ധി തസ്യ പ്രവൃത്തിൽ അത്ര ഭവതി വാ അതോ ഹലാദേർ ലഘോ അത്ര ലഘു നാസ്തി തസ്യാപി പ്രവൃത്തി അത്ര നഭവത് ഗോപായ അതഹ ആ ഗോ പാ ഈത് ഇത്യേവ ഭവതി. ഗോപായ അത്ര ലഘു കുത്ര അസ്തി ഗോപായ ഗോപായ ഇത്യത്ര കുത്ര അസ്തി ലഘു തസ്യ സൂത്രസ്യ വൃത്തി ഹലാദേഹ ലഘു ലഘു അകാരസ്യ വൃത്തി അകാരസ്യ വൃത്തിഹി ഇടാദോ സിചി പരേ തസ്യ വൃത്തി അതോ ഹലാദേഹ ലഘു ഹലാദേഹ ലഘു അകാരസ്യ വൃത്തി ഇടാദോ ഹലാദേർ ലഘോരകാരസ്യ വൃദ്ധി ഇടാദോ സിജി പരെ അത്ര ഇടാദോ സിജി പരെ അസ്തി ഹിന്ദു ഇടാദോ സിജി പരെ വർത്തതേ ഏവ ഹിന്ദു അത്ര തസ്യ ഹലാദി ഗോ ഗുപ്ധാതു ഹലാതിരേവ ഭവതി ലഘു അത്ര ഏതൊക്കെ അതോ ഹലാദിയർ ലഘോ തത് ത്രിപാദ്യം അസ്തി ത്രിപാദ്യം അസ്തി തതപൂർവം അതോ ലഭ പ്രവർത്തനീയം ഖലു സപാദശബ്ദാധ്യായം അസ്തി അതോ ലഭ തദേവ പ്രവർത്തനീയം തസ്യ പ്രവൃത്തി ഭവതി അത്ര തസ്യ പ്രവർത്തനാനന്തരം അതോ ഹലാദി ലഘോ പ്രവർത്തിക്കും ന ശക്യത പ്രവൃത്തി അത്രാവി തസ്യ സൂത്രസ്യ പ്രവൃത്തി പൂർവത്ര സർവത്ര ഉപധായാം പ്രവർത്തതി ഉപധായാം പ്രവർത്തതി തസ്യ അത്ര ഉപധായാം നാസ്തി ഏവം തതപൂർവമേവ അതോ ലോപ ഇത്തനേന പ്രവൃത്തി സംഭവേ അത്ര തസ്യ സൂത്രസ്യ പ്രാപ്തിരവി നാസ്തി സ്വരസ്തി സൂയതി ധൂന്യൂതിത്വ വായുത്തനേന ഊദിത്വ നിമിത്തക പ്രവൃത്തിരവി നവതി അത്ര ധാതോ ഊദിത്വം നാസ്തി ഗോപായ ഇത്യസ്യ ഊദിത്വഭാവ തസ്യാപി പ്രവർത്തനം ഭവതി അതഃ അഗോപായ ഈ തഗോപായി ഇതേവ ഭവതി ഏവം അഗോപായി ഗോപ ആയാതെ ആർദ്ധാതി വായത്തിനാണ് ആയ പ്രത്യേകൃതി ഗുപു ആയ ആർദ്ധാതി വിശേഷം ഇതാർദ്ധസഞ്ജായം ലോപേജകൃതേ ഗോപായ തിപിത്യേതര തസ്തസ്തമിമാം തം തം തമഹൈതനേന താമീകൃതേ ഗോപായ താം ഇത്യേതര ചലനങ്ങി ചലയസിച്ച് ആർദ്ധാതശേഷ ആർദ്ധാതശിട്ടുവതാതേ അതോ ലോപഹൈതനേന ലോപേജകൃതേ ഗോപായി സ് പരസ്യ സകാരസ്യ കിംഭവതി ആദേശപ്രത്യേകത്തിനേന ഷത്വീകൃതേ പരസ്യ തകാരസ്യ കിംഭവതി ഷ്ടുത്വീകൃതേ നുങ് ലങ് ലുങ് ഷുട് അടുദാത് ഇത്യനേന അടാഗമേ കൃതേ അകൂപായിഷ്ഠം ഇതി ഭവതി പ്രക്രിയാപൂർവതേവ കേവലം സ്മരണാർത്ഥം പുനഃ ഈടാഗമം കസ്മാന്ന ഭവതി അത്ര അപൃക്തപ്രത്യസ്യ ഭാവാത് അപൃക്തഹലഹ ഭാവാത് ഈടാഗമെന്ന ഭവതി തതേവ ഇട ഈടി ഇത്യസ്യാപി പ്രവൃത്തിരത്ര ന സംഭവതി അതഃ സകാരസ്യ ആദേശപ്രത്യേകത്തിനേന സകാരസ്യ ക്ഷത്രിയേ ഷ്ടുത്യേ അഗോപായിഷ്ഠാം ഇതി ഭവതി അനന്തരം സർവത്ര അഗോപായിഷ് സകാര സ്യസ്ഥിതൗ അഗോപായിഷ് പരത്ര കിം ഭവതി സിജബ്യസ്ത വിദിബ്യസ്ചേതനേന ഉസ് കൃതേ അഗോപായിസ് അഗോപായിസ് സി മധ്യവർഷേകുവിനെ സി ഇത്യസ്യ കിംഭവതി കിംഭവതി അഗോപായിസ് സി ഇത്യത്ര അസ്ചിത്സിച്ചോ അപൃക്തൈത്യനേന ഈടി കൃതേ സകാരസ്യ തസ്യ പൂർവ്വസകാരസ്യ സിച്ചോ സകാരസ്യ ഇട ഈട്ടിത്യനേന ലോപേ കൃതേ ഇകാര പരസ്യ സത്വാദ് അവസവർണ ദീർഘ ഇത്യനേന സവർണ ദീർഘ കൃതേ അഗോപായിസ് ഇത്യത്ര അത്ര സ്കോസംയോഗ അദ്വൈരന്തേ ചൈതന്യ ഭവതി അപൃക്തത്വാ തസ്യ ഈടാകമേ കൃതേ തന്നിമിത്ത സകാരലോപേ അനന്തരസ്യ സവർണദീർഘസ്യ സത്വാദ് അഗോപായീസ് ഇതി സ്ഥിതേ സകാരസ്യ വിസർഗേജ അഗോപായി ഇത്യവഭൂതി. അനന്തരം അഗോപായുഷ് തം അഗോപായിഷ്ടം അഗോപായിഷ്ട അഗോപായിഷ്ട അഗോപായി ഷം അഗോപായിഷ് അഗോപായിഷ്മ ഏവ രൂപാണി അഗോപായീത് ഏതാനി ആയ പ്രത്യസ്യ വികൽപ്പേന കൃതത്വാത് ഭവന്തി. ഇന്ദു ആയപ്രത്യ അഭാവേ ഏകേന സൂത്രേണ ആയാദയ ആർദ്ധതാദികേവായിത്തിനേന ആയപ്രത്യസ്യ അഭാവേ ഗുപ് തിപ്പ് ഇതി സ്ഥിതേ കിം ഭവതി. പ്രഥമം ഇതശ്ചൈത്യേന ഇകാരലോപേ കൃതേ ഗുപ് തി ഇത്യത്ര കിം ഭവതി ചിലലിംഗി ചിലയേശിച്ച് അനന്തരം അത്ര സിച്ചി കൃതേ ആഗമഃ ഭവതി ന വാ ഇതി ചിന്ത കരണീയ. അത്ര ഇടാഗമസ്യ പ്രാപ്തി അസ്തി ന വാ ഇതി ചിന്തനീയം. ഗുപ് ധാതു ഇത്യസ്യ അനദാത്വത്വേ തത്ര ഇടാഗമഃ പ്രാപ്തി നാസ്തി. അത്ര അനദാത്വധാതുഷു ഗുപ് ഇത്യസ്യ പരിഗണനം കൃതം നവ പാന്തേഷു അനദാത്താഹ കേ ആക്ഷിപ്ചു ദൃപ്യ സൃപ അനന്തരം ത്രയോദശ ആപ്യ ലിപ് ലുപ് വപ്പ് ശപ്പ് സ്വപ്പ് സൃപ ത്രയോദശ. കോപി അത്ര വർത്തത കേനാപി വക്തും ശക്യ അത്ര ധാതു ഗുപ് ധാതു തത്ര വർത്തതേ ന അതഃ ഉദാത്തത്വാ നിത്യേന ഇടാഗമേ പ്രാപ്തി സതി കിം ഭവതി. സൂത്രം വികൽപ്പേന പ്രാപ്തോ ഈടാഗമസ്യ ഈടാഗമസ്യ പ്രാപ്തോ സതി ഗുപ് ഇട്ട് സിക്സ്. അത്ര ഗുപ് ഇത്യത്ര പുഗന്ധലഘുപത് ചൈതന്യേന ഗുണഃ ഭവതി വാ ആർദ്ധധാതുകത്വാത് ഗുണേ കൃതേ ഗോപ് ഇട്ട് സിച്ച് തി ഇത്യസ്യ ഇതശ്ച ലോപേ കൃതേ അവൃത്തത്വാത്. സൂത്രം അസ്തിശിച്ചോ അവൃത്തേന ഗീഡി കൃതേ ഈ ഈഡിത്യത്ര സകാരസ്യ ഇടഗീട്ടി ലോപേ കൃതേ ശിച്ചിലോപയകാദേശേ സിദ്ധോ വാച്യേത്യനേന സിദ്ധത്വ ഗോപ ഈ ഈ ലുങ് ലങ് ലുങ്ഷ അട് ഉദാത്തഹ ഇതനേന അഗോപീത് അഗോപീത് ഇതി ഭവതി. അത്ര അഗോപീത് ഇത്യത്ര ഗുപ്ധാതോഹോ ഹലന്തത്വാത് വൃദ്ധി പ്രാപ്നോതികേന സൂത്രേണ അതോ ഹലാതോ ലഘുഹോ അത്ര തസ്യ സൂത്രസ്യ പ്രവൃത്തി ഭവതി വാ പുനക്കേന സൂത്രസ്യ പ്രവൃത്തി ഭവതി ബദ്ധവ്രജ ഹലന്തസ്യ അച്ഛ അസ്യ ധാതോ ഹലന്തത്വാ ഗുപിത്യത്ര ഉകാരസ്യ അച്ഛത്വാ അത്ര തസ്യ സൂത്രസ്യ പ്രാപ്തിരസ്തി കിന്തു അത്ര അനന്തരം സൂത്രം ഭവതി നേട്ടി ഇടാദോസിജി ഹലന്തസ്യ വൃദ്ധിർണ അത്ര ഇടാദി സിച്ച് വർത്തതേ തസ്യ ലോപേപി അത്ര ഇടാദി സിച്ച് വർത്തതേ ഏവ അതഹ ഇടാദി സിതി സിചി പരത്വേന സത്വാദ് അത്ര അഗോപീതി അത്ര ഓകാരസ്യ വൃദ്ധിർന ഭവതി വൃദ്ധി വൃദ്ധി നിഷേധ അത്ര വദവൃദ അലന്ദസ്യ അധായിതി സൂത്രേണ അലന്ദത്വാദ് വൃദ്ധി പ്രാപ്തേ അപി നേടി നിഷേധസ്യ കൃതത്വാത് ന ഭവതിയോ അത് അഗോപീ ഏവം സർവത്ര വൃദ്ധി അഭാവാത് അഗോപ് ഇട്ട് സിച്ച് ഇതി ഭവതി അഗോപി താം ഇത്യത്ര കിം ഭവതി ഷത്വം അഗോപിഷ്ഠാം അഗോപിഷ് കിം സൂത്രം ഭവതി സിജഭ്യസ്ത വിദിഭ്യസ്തേന ഉച്ചകൃതേ അഗോപിഷിഹു അഗോപിസ് സി ഇതസ്യ ലോപേ കൃതേ കിം ഭവതി അസ്തിസ്യോ അപ്രത്യത്തിനേന ഇടി കൃതേ ഇട ഈട്ടിത്തിനേന സകാര ലോപേ കൃതേ അഗോപീ അഗോപിഷ്ഠം അഗോപിഷ്ഠ അഗോപിഷം അഗോപിഷ്വ അഗോപിഷ്മ ഇതി ഭവതി യമ രൂപാണി കഥം ഭവന്തി അഗോപീ അഗോപിഷ്ഠം അഗോപിഷം അഗോപിഷം അഗോപിഷ്വ അഗോപിഷ്മ പ്രക്രിയാം ജ്ഞാത്വ അനന്തരം ധൈര്യം അവലംബ്യ ഉച്ചതാം തസ്യ തത്ര ഭയസ്യ അവസരോപി നാസ്തി അഗോപീഷ് അം അഗോപിഷമിത്യേവ ഭവതി അഗോപിഷം ഇമാനി രൂപാണി ഇടി സതി ഭവന്തി ഇടഭാവേ കിം ഭവതി ഗുപ് സിപ്പ് തിപ്പ് ഇതസ്തികാർലോപഹ സ്വരതി സൂതി സൂയതി ധൂഞ്ഞ് ഊദിതോ വാ ഇത്തനേന വികൽപ്പേന വിഹിതത്വാദ് ഇടഭാവേ ഗുപ് സിച്ച് ഇത്യത്ര അസ്തി സിജോ അപ്രക്ത ഇത്യനേന ഈടാകുന്നു അത്ര അത്ര അത്ര ഉക്തം വിദ്യമാനാസിച്ചോ അത്ര സിച്ച് വിദ്യമാനമേവ അധ പരസ്യ തുയിത്യത്ര ഈട് ഭവതിയേവ. അത ആ ഗോ ഈട്ട് ത് ആ ഗോ സീതിയത്ര നീട്ടി വദതി ഇടാകമേ സ്ഥിതി വൃദ്ധിർണ ഭവതി. കിന്തു അത്ര ഇട്ട് ന അതാ വൃദ്ധി ഭവത്യേവ. കേന സൂത്രേണ വധവൃത അനന്തി സേജ ഇതി വൃദ്ധി ഭവത്യേവ. കിന്തു അത്ര സിച്ചാസ്തി ഇട്ട് നാസ്തി. കസ്മാത് ഇട്ട് നാസ്തി കസ്മാതിട്ട് നാസ്തി ൂതിതോ വായ്തനേന വികൽപ്പിതത്വ അത്ര അഭാവപക്ഷ ഇട്ട് നാസ്തി. അത ആ ഗോപ് ഈട്ട് ആ ഗോപ് പരത്ര ഇട്ട് ന ആ ഗോപ് സ് അത്ര വദവൃതവൃജാനന്ദസ്യ അജ ഇതി വൃദ്ധി ഭവത്യേവ. അത്ര നേഢി ഇതി നിഷേധ ന ഭവതി. ഇട്ട് സത്വേ നിഷേധ പ്രവർത്തത, ഇട്ട് അഭാവേ നിഷേധ നാസ്തി. അത്ര ഇട്ട് ന അത ഗോ ഇത്യസ്യ വൃദ്ധൗ സത്യം ഗൗ ഓകാരസ്യ ഔകാരേ കൃതേ ആ ഗൗപ് സ് ഈ ആ ഗൗസീത് ആ ഗൗസീത് അത്ര സ്വകാരസ്യ ഷത്വം ഭവതി വാ കസ്മാത് ആ ഇൻകുഭ്യാം പരത്ര അഭാവ അഗൗസീത് ഇത്യേവ ഭവതി. അത്ര വൃദ്ധി കൃത ഇതി വിശേഷഃ അഗൗസീത് ഏവം ഇട്ട് അത്ര ഇടഭാവ സർവത്ര വൃത്തി കൃത്തെ ആ ഗൗപ് ആ ഗൗപ് ഇത് ഭവതി സിച്ചി ഭവതി ആ ഗൗപ് സ് പരത്ര കിമർത്തത അഗൗപ് സ് താം പ് സ് താം ഇതി സ്ഥിതി സകാരസ്യ ലോപ അനന്തരസൂത്രേണ വിധീയത്തെ. ഝലോ ഝലി ഝല പരസ്യ ലോപോ ഝലി ഝല പരസ്യ സകാരസ്യ ലോപ ഝലി പരേ വിധീയത്തെ ഝലോ ഝലി. അത്ര ഝല ഇതി ആ ഗൗപ് ഇതി പകാര ഝല് അന്തർഗത തസ്യ പരസ്യ സിച സകാരസ്യ ലോപഃ ത് ഇതി ഝലി പരേ. ഏവം ച ഝലഃ പകാരസ്യ പരസ്യ സകാരസ്യ സിച സകാരസ്യ ലോപഃ ഭവതി ത് ഇതി ഝലി പരേ. ഏവം ച ആ ഗൗപ് ത് താം അഗൗപ് താം ഇതി ഭവതി. അത്ര ജലാപരസ്യ സസ്യ ഇതി സസ്യേതനേന സർവത്ര സിച്ച് ഗ്രാഹി സിച്ചിതി വിശേഷണന ഉക്തം സസ്യേതേവ ഉക്തം ഏവമപി സായതനേന സിച്ച് ഗ്രാഹി. അതഃ അഗുപ്തം ഇതി ഭവതി. അത്രാവി ഇടഭാവാത് വൃദ്ധി ഭവതി ഇതി ഏവ വൃദ്ധി നിഷേധ ക്രിയതേ നേടിയതനേന. അത്ര ഇട്ട് ന അത വൃദ്ധി ഭവതി അഗൗതാം അഗൗ ജി ഇത്യത്ര സൂത്രം സുജഭ്യസ്ഥി ദിവ്യസ്ഥേന ഉസീകൃത അഗോ ജി അഗോ അഗോ സുഹു അഗോ അഗൗപ്സീദ് അഗൗപ്സീദ് ഇത്യത്ര ജലോ ജലി ന പ്രവർത്തിത തസ്മാ ജൽ പരത്വ തത്ര കിം പരത്വന വർത്തത്തെ ഈട്ട് അത തസ്യ സൂത്രസ്യ ജലോ ജലി ഇത്യസ്യ പ്രവൃത്തി നഭോതി അഗോപ്സീദഗുപ്ത അഗോപ്സു ഇത്യത്രാപി ജലോ ജലി ന പ്രവർത്തത്തെ കസ്മാത് ജല പരത്വ ഭാവാത് അത്ര കിം പരത്വേന വർത്തത്തെ ഉസ് ഇത്യത്ര ഉക്കാര എം ആഗോപ് സി ഇത്യത്ര കിം ഭവതി ഇതശ്ചിക്കാർലോപ സിത്യത്ര കിം ഭവതി സൂത്രം അസ്തി സ്വിചോ അപ്രക്തേന ഈഡാഗമേ കൃതേ ആ ഗോപ് സിച്ച് ഈട്ട് ഇത്യത്ര കിം ഭവതി നേടി ഇതി അത്ര വൃദ്ധി നിഷേധ എന്ന ഭവതി അത വധവ്രജാനന്ദസ്യത്തിനേന വൃദ്ധു ആ ഗൌ പ് സ് ഇ അഗോ സി അന്തിമ സകാരസ്യ ഋത്വേ വിസർഗി അഗോ സിഹി അഗോപ് സ് തം ഇത്യത്ര കിം ഭവതി ജലോ ജലി സകാരലോപേ കൃതേ അഗോപ്തം ആ ഗൗപ് സ് ത ഇത്യത്രാഭി ജലോ ജലി അഗോപ്ത വ്യാകരണ പ്രക്രിയ കേട്ടിട്ട് അതിനും വല്ല സങ്കടം വരുന്നു. ഇപ്പൊ കേൾക്കുന്നവരുടെ അവസ്ഥ എന്താ? ഇത്ര കർണകഠോരമായ സംഗതി കേട്ടിട്ട് അടുത്തെന്ത് വരുന്നു? തോർഷേകവനത്തില് ആഗോസ് അഗോസം അത്ര വിവൃദ്ധി ഭവതി കിന്തു ജലോ ജലീതി ന ഭവതി ചലി പരത്വഭാവാ അഗോപ്സ് വസിത്യത്ര നിത്യം കിട്ട അഗോപ്സ് വ അഗോപ്സ്മ അത്ര ജലോ ജലീതി ന ഭവതി ജലത്വഭാവം കഥം അഗോപ്സീത് അഗോപ്താം അഗോപ്സുഹു അഗോപ്സീ അഗോപ്തം അഗോപ്ത അഗോപ്സം അഗോപ്സ്വ അഗോപ്സ്വം അത്രാവി രൂപത്രയം ഭവതി അനന്തരം ഭവതി ലങ് ലങ്ങിതി ആയപ്രത്യയ കൃതേ ഗൂപ്പ് അട് ആ ഗോപ് ഗുണം ആ ഗോപ് സ്യ ആർദാദികം ഇട്ട് അഗോ ഇട്ട് പക്ഷേ അഗോ ആയ പക്ഷേ ആദ്യം ആ ഗോപായ ഇട്ട് ലോപേകൃതി അഗോപായി സ്യ സകാരത്തെ സത്വേ ഷത്വ അഗോപായിഷ്യത് ഇതി ഭവതി ആ ഇതി അട് ഇത്യസ്യ കാര ഗോ ഇതി ഓകാര ഗുണ ഗുണേന കൃത അഗോപായ ഇതി ആയപ്രത്യേന അഗോപായ് ഇട്ടിത്യത്ര അഗോപായി ഇതി അതോ ലോപ ഇത്യനേന ലോപ കൃത്തെ അഗോപായി ഇതി സ്യ അഗോപായുഷ്യ തീദസിക ലോപ അഗോപായുഷ്യത് അഗോപായുഷ്യതാം അഗോപായുഷ്യൻ അഗോപായുഷ്യ അഗോപായുഷ്യം അഗോപായുഷ്യത് അഗോപായുഷ്യ അഗോപായുഷ്യ അഗോപായുഷ്യ ആയപ്രത്യ അഭാവേ ആയനാസി ആ ഗോപ് ആ ഭവതി ഗോപ് സ്യർദ്ധാതുകത്വ ഗുണ ഭവതി ആ ഗോപ് സ്യട്ട് ഭവതി ആ ഗോപേഷ്യ അഗോപേഷ്യതി സ്വരുതി സൂതി സൂയതി ധൂന്യൂതിതോ വായത്തിനേന ഇട്ട് പക്ഷേ അഗോപിഷ്യത് അഗോപിഷ്യതാം അഗോപിഷ്യൻ അഗോപിഷ്യ അഗോപിഷ്യതം അഗോപിഷ്യത അഗോപിഷ്യം അഗോപിഷ്യ ഇട്ട് അപാപക്ഷേ ആ ഗോപിത്യവ ഭവതി പരത്ര ഇട്ട് നാസ്തി അതഹ അഗോപ്യ അഗോപ്സ്യത് ൂർണമാദായ പൂർണമേവാവശിഷ്യത്തെ ഓം ശാന്തി ശാന്തി ശാന്തി.